ജോ മയേ നൈഷ്ഠി സ്നിഗ്ധാപാംഗവിലോകിനീ ഭഗവതീ മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാ ദത്താദർഹീനം പോവാന്നാണ് ബുദ്ധാന്യ ധാരണ പോഷണയോ തോ വരുമ്പോ കിത്തായുണ്ട് താതി കിത്ത് ധാന്യന ഹി വന്നു ഹി ത്വ ഹി ത്വ ജഹാദിശക്തി ദോഹാത്യാഗേ ഹിത്വ ഹാംസ്തു ഹാത്വ. അപ്പോ ജഹാദി ഓഹാത്യാഗ ഉണ്ട്, ഓഹാങ് ഗതവുമുണ്ട്. ഓഹാങ് ഗതവും ഓഹാക്ക് ത്യാഗ ഇവിടെ ത്യാഗാർത്ഥത്തിലുള്ള ഹാദാദൊന്ന് ത്വാ വരുന്നു സമാന കർത്തൃവ്യൂഹോ പൂർവകാരി. ആക്ക് എന്തു വന്നു? ഹി വന്നു, ഹിത്വ. ഇവിടെ തിരിച്ചറിയാൻ ഒരു വഴിയില്ല. ഹിത്വ എന്ന് വന്നാൽ അത് ധരിച്ചിട്ടെന്നാണോ അതോ ത്യജിച്ചിട്ടാണോ എന്നുള്ളത് രൂപം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. വാക്യങ്ങളിൽ സാഹചര്യം കൊണ്ട് തിരിച്ചറിയണം, അല്ല വേറെ വഴിയില്ല. ഈ വ്യാകരണം പഠിക്കുന്നതിന് പ്രധാനമായിട്ട് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, വ്യാകരണം പഠിക്കുന്നവരുടെ പ്രധാനമായ താല്പര്യം എന്ന് പറയുന്നത് വ്യാകരണ ശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടാൻ വേണ്ടിയിട്ടാണ്. വൈയാകരണന്മാരെന്ന് പറയുന്നതാണ്. അപ്പോൾ വ്യാകരണ ശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടണമെന്നുണ്ടെങ്കിൽ ഒന്ന്, മുഴുവൻ സൂത്രങ്ങളും ഓർമ്മയിലിരിക്കും, പ്രക്രിയകളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. പിന്നെ വാർത്തകം, ധാതുപാഠം, ഗണപാഠം, ലിംഗാനുശാസനം, ശിക്ഷ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സൂത്രങ്ങൾ കുറഞ്ഞ വർഷം മഹാഭാഷ്യമെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ അറിഞ്ഞാലേ വ്യാകരണ പാണ്ഡിത്യം നേടാൻ പറ്റും. അപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അവരാണ് വൈയാകരണന്മാരെന്ന് പറയുന്നത്. വ്യാകരണം സാധാരണ പഠിക്കുന്നത് പഠിച്ചിരുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റ് ഒരു പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? അർത്ഥഗ്രഹണം, വാക്യാർത്ഥജ്ഞാനം, പദാർത്ഥജ്ഞാനത്തിലൂടെ വാക്യാർത്ഥജ്ഞാനം, അതാണ് മറ്റൊരു പ്രയോജനം. അതിന് നമുക്ക് ഇതുപോലുള്ള വ്യാകരണ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. എന്നുവെച്ചാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ വ്യാകരണം അല്പം പോലും പഠിക്കാത്തയും ഭാഷയിലെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനെന്ത് വേണം? പദവിത്പത്തി, അതറിഞ്ഞിരിക്കണം. പദവിത്പത്തി അറിഞ്ഞിരിക്കണം. മലയാളത്ത് കേരളത്തിൽ വിശേഷിച്ച് പഴയകാലത്ത് സംസ്കൃതം പഠിക്കാന്ന് പറഞ്ഞാൽ ആരും വ്യാകരണം പഠിക്കാറില്ല, അപൂർവം പേരെ വ്യാകരണം പഠിക്കും. പക്ഷെ അവർക്ക് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിത്പത്തി പറയാൻ പറ്റും. ഓരോ പദത്തിൻ്റെയും വിത്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ചർത്ഥം പറയും. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പദങ്ങളും യും വിത്പത്തി പ്രത്യേകം പ്രത്യേകം പഠിക്കണം. കർത്ത എന്ന് കൊണ്ടു കഴിഞ്ഞാൽ കരുവതീതി കർത്ത അങ്ങനെ പറഞ്ഞു പഠിക്കും. അതായിരുന്നു പഴയ രീതി. വ്യാകരണത്തിലേക്ക് പോകത്തില്ല. അത്ര അറിയേണ്ട കർത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവനെന്നുള്ള അർത്ഥം മനസ്സിലാക്കാനാണല്ലോ ഇതെല്ലാം പഠിക്കുന്നത്. അത് വ്യാകരണ സൂത്രവും വാർത്തികവും ഭാഷയെല്ലാം പഠിച്ചാലും അല്ല പദം നേരിട്ടിടത്ത് വിത്പത്തി പഠിച്ചാലും ഫലമൊന്നും തന്നെ. വ്യാകരണം പഠിച്ചവൻ പറയും കരോതീതി കർത്ത, അവിടെ നിർത്തത്തില്ല. അവൻ പറയും ഡുക്രിഞ്ഞു കരണേ ഭൂവാദയോ ധാതു ധാതുസഞ്ജ പ്രത്യേക പരശ അണു തൃച്ച തൃച്ച് അർദ്ധാതുശേഷ അർദ്ധാതുസഞ്ജ സർവധാതാർത്ഥി ഗുണം വരവര ഉരണ്ട വരാതീതി എല്ലാം കൂടെ വന്നിട്ട് അവസാനം പറയും എന്താണ്? കരോതീതി കർത്ത. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതാണ് കരോതീതി കർത്ത എന്നുള്ള ഈ അർത്ഥമാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലൂടെയും പോയി പഠിച്ചതിന് പ്രയോജനമുണ്ട്. പ്രയോജനമില്ലെന്നുള്ളതല്ല. അപ്പം നമുക്ക് ഓരോ പദത്തിൻ്റെയും വിത്പത്തി പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഏത് അതുപോലുള്ള ശബ്ദങ്ങൾ കണ്ടാലും ഉടനെ ധാതുവിനെ ഊഹിച്ച് പ്രത്യയത്തെ ഊഹിച്ച് പ്രക്രിയ ഊഹിച്ച് രൂപസിദ്ധി. അങ്ങനെ വൈയാകരണന്മാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ലഘുസിദ്ധാന്തപതി പഠിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ കൃതന്തം. ഈ കൃതന്തം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് ഇവിടെ വിത്പത്തിയാണ്, ശബ്ദങ്ങളുടെ വിത്പത്തിയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സൂത്രങ്ങളും മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു സാമാന്യ ജ്ഞാനം കിട്ടും. കർത്ത എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കൃതം എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കൃതഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കൃതിഹി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കരോതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കാരയതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ചികീർഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ സാമാന്യമായി ലോകസിദ്ധാന്തപതി പഠിക്കുന്ന ഒരാൾക്ക് വിത്പത്തി ജ്ഞാനമുണ്ടാകുന്നു, കുറച്ച് സൂത്രം ഉണ്ടാകും. ഇപ്പം നമ്മൾ ഇത് പഠിച്ചിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഈ അറിവ് വെച്ചും കൊണ്ട് ഒരു ശബ്ദം കാണുമ്പോൾ അതിൻ്റെ വിത്പത്തിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും പ്രയോഗത്തിലുള്ള ശബ്ദങ്ങളുടെയൊക്കെ വിത്പത്തി മനസ്സിലാക്കാൻ പറ്റും. സൂത്രവും പ്രക്രിയയും അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതിൻ്റെ മൊത്തം തദ്ധിതം വരെ പഠിച്ചു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഭാഷയുടെ പോക്കെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പിന്നെ ഓരോ ശബ്ദം കാണുമ്പോഴും വിത്പത്തി അത് മനസ്സിലാക്കി, അത് ഇങ്ങനെയാണ് അതിൻ്റെ രീതി. അവിടെ സൂത്രം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥജ്ഞാനമാണ് മുഖ്യം. പിന്നെ സൂത്രത്തിൻ്റെ ആവശ്യം വരുന്ന എവിടെ? എവിടെയെങ്കിലും വരും ഒരു വിവാദം വരുന്നു, അഭിപ്രായ വ്യത്യാസം വരുന്നു, ഒരിടത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരർത്ഥമാണ് വ്യാഖ്യാനത്തിൽ കാണുന്നത്. അപ്പം അതങ്ങനെ വന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സൂത്രങ്ങളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരും. അവിടെ ആവശ്യം വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സിദ്ധാന്തം തോന്നി പഠിക്കുന്നവർ സൂത്രം വൃത്തി പ്രക്രിയ ഇതെല്ലാം മറന്നുപോയെന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു സാമാന്യ പരിചയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കർത്ത എന്നുള്ള ശബ്ദം കാണുമ്പം കരോതീതി കർത്ത എന്നുള്ള അർത്ഥം മനസ്സിലാവും. പിന്നെ അതിൻ്റെ പരിചയം മതി. സൂത്രം ഓർമ്മിച്ചില്ലെങ്കിലും നമുക്ക് അർത്ഥം പിടികിട്ടും. സൂത്രം ഓർത്താൽ നല്ലത്, വേണ്ടെന്നല്ല പറയുന്നു. പക്ഷേ നമ്മുടെ ഈ പഠനം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെയാണ് സാധിക്കേണ്ടത്. ഇനി ആർക്കെങ്കിലും അതിൽ കൂടുതൽ സാധിക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യം. വ്യാകരണത്തിൽ ശരിയായ ഒരു അറിവ് ഉണ്ടാക്കാമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രയോജനം. അതുകൊണ്ട് സൂത്രം പഠിച്ചു മറന്നു, വൃത്തി പഠിച്ചു മറിഞ്ഞു, പ്രക്രിയ മറന്നു, അതിലൊന്നും വ്യാകരപ്പെടേണ്ട കാര്യമില്ല. പഠിച്ച് മറന്നുപോകുന്നവരായാലും ശരി, ആരായാലും സംസ്കൃത ഭാഷ കുറിച്ചൊരു സാമാന്യ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞ പക്ഷ ലഘു സിദ്ധാന്തം മതി. ഒരു തവണ പഠിച്ചിരിക്കുക, മറന്നു പോകുന്നെങ്കിൽ പോട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഭവതി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, കരോതി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു, ദിവ്യതി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ശബ്ദത്തിൽ വരുന്ന മാറ്റം എന്താണ്, അർത്ഥത്തിൽ മാറ്റം വരുന്നുണ്ടോ, എന്താണ് കർത്തരി കർമ്മണി, ഇതിനെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായൊരു ജ്ഞാനം ഉണ്ടാകും. അവിടെ സൂത്രം നമ്മൾ ഇപ്പോൾ ഭവതി എന്നുള്ള ശബ്ദം കാണുമ്പോൾ നമുക്ക് മുഴുവൻ സൂത്രവും വൃത്തിയും പ്രക്രിയയും ഓർമ്മ വരണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ടാവും, ഈ തിങ്ങന്തമാണ്, കർത്തരിയാണ് പ്രയോഗം, ഇത്രയും ആവശ്യമുള്ളൂ. ഇപ്പോൾ ഭാഷ നമുക്ക് പഠിക്കാനും അർത്ഥം മനസ്സിലാക്കാനും എല്ലാം നമുക്ക് ഇത്ര കൊണ്ട് കാര്യങ്ങൾ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനമായ പ്രയോജനം. അതുകൊണ്ട് സംസ്കൃതം നമുക്ക് താല്പര്യമുണ്ടോ, നമുക്ക് ഓർമ്മശക്തിയില്ല, അല്ലെങ്കിൽ മറന്നുപോകുന്നു, പഠിച്ചു പലരും അങ്ങനെ ചിന്തിക്കുന്നു, പഠിച്ചു പക്ഷെ എല്ലാം മറന്നുപോയി, മറന്നാൻ എന്താ കുഴപ്പം, നിങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടില്ലേ, പ്രയാസം വരുന്നു, ആഗ്രഹിക്കായിരുന്നു മതി. എസ്കു ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ മറന്നതിൽ പ്രയാസം വരും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക, ഓർമ്മയിലിരിക്കുന്നതിരിക്കട്ടെ. അത് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലൊരു വലിയ അന്തരമുണ്ട്. സംസ്കൃതം അറിയാമെന്നുള്ളവരെ തന്നെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. മാത്രമല്ല ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പം അങ്ങനെ ഒരു വിവാദം വന്നു കഴിഞ്ഞു, അതിൻ്റെ സ്വയം എന്താണ് കണ്ടെത്താൻ കഴിയും. ഒരു വ്യാകരണ ഗ്രന്ഥമെടുത്ത് റെഫർ ചെയ്ത് ഇത് ഇത്തരത്തിലാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ശേഷി, അല്ലെങ്കിൽ ഒരു നിഘണ്ടു എടുത്തു നോക്കി ആ ശബ്ദത്തിന്, പിന്നെ നിഘണ്ടു എടുത്തു നോക്കിയാൽ ചിലപ്പോൾ കറുത്ത കൃതൃച്ച് ഇത്രയേ കാണും. സാറിന് ഒരാൾക്ക് മനസ്സിലാകത്തില്ല എന്താണ്. ലഘുസിദ്ധാന്തം പഠിച്ച ഒരാളാണെങ്കിൽ ഇമ്പോട്ടൊന്നും പഠിക്കണമെന്നില്ല, അയാൾക്ക് അപ്പോൾ കാര്യം പിടികിട്ടും, ഇത് ഇന്നതാണ്, അപ്പോൾ ഇതാണ് ശരി. പിന്നെ ശബ്ദങ്ങൾ കാണുമ്പോൾ നമ്മൾ വ്യുത്പത്തിയെക്കുറിച്ച് ചിന്തിക്കണം, സൂത്രങ്ങളെക്കുറിച്ചല്ല, വ്യുത്പത്തിയെക്കുറിച്ച്. എന്നുവെച്ചാൽ കർത്താവ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണത്, കരോതി, അത് അതായത് ഇപ്പോൾ പറഞ്ഞ ഇതാണ് ഹിത്വ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താണിത്, ത്വാന്തമാണ്, അവ്യയമാണ്. പിന്നെ അത് ത്യജിച്ചിട്ടെന്നാണോ അതോ ധരിച്ചിട്ടെന്നാണോ എന്നുള്ളതൊക്കെ സന്ദർഭം വെച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ലോകസിദ്ധാന്തമതിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൂത്രം ഓർമ്മ നിൽക്കുന്നില്ല, തുടക്കത്തിൽ തന്നെ പലരും ഇത് കളഞ്ഞിട്ട് പോകുന്നതാണ്. അതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായാലും ഒരാവർത്തി ഇത് പൂർത്തിയാക്കുക, എന്നിട്ട് നോക്ക് എന്താ പ്രയോജനം. സംസ്കൃത ഭാഷയോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കതിൻ്റെ പ്രയോജനം. പിന്നെ നമ്മൾ ആവർത്തിക്കുന്നു, ശബ്ദങ്ങൾ കാണുമ്പോൾ വ്യുത്പത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇത് ഇന്നാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കാണുന്ന എല്ലാ ശബ്ദങ്ങളും, ഞാൻ എല്ലാ സൂത്രവും പഠിച്ച ആളാണ്, പക്ഷെ എല്ലാ ശബ്ദങ്ങളും കാണുമ്പോൾ എനിക്ക് എല്ലാ ശബ്ദങ്ങളുടെയും സൂത്രങ്ങളും പ്രക്രിയയൊന്നും ഓർമ്മയും വരത്തില്ല. ഇനി ഓർമ്മിച്ചാൽ തന്നെയും പ്രായം ചെല്ലുന്തോറും ആ ഓർമ്മ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ ഓർമ്മയില്ലെങ്കിലും ഒരു ശബ്ദം കാണുമ്പോൾ, ഒരു വാക്യത്തിൽ ഒരു ശബ്ദം കാണുമ്പോൾ അർത്ഥബോധം വരും, സംശയരഹിതമായി തന്നെ വരും. ഇനി എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ പരിഹരിക്കാനും പറ്റും. എങ്ങനെയാണ് ആ സംശയം പരിഹരിക്കേണ്ടതെന്നുള്ള വഴി നമുക്കറിയാം. ഇതാണ് ഇതിൻ്റെ പ്രയോജനം. അതുകൊണ്ട് ഇത് കുറച്ച് മുമ്പോട്ട് പഠിച്ചു ചെല്ലുന്നവർ മുമ്പോട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ പഴയതെല്ലാം മറന്നു, അപ്പം നിരാശപ്പെടും. ഓ, ഇത് പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കും. പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. അതാണ് കേജത് ഭഗ്ന പാട്ടൊക്കെ പറഞ്ഞു, സുദ്യുപാസ്യാദി സന്തു എന്നൊക്കെ പറയും. അത് ശരിയാണ്. ആരെ സംബന്ധിച്ച്? സംസ്കൃതത്തിനോട് താല്പര്യമില്ലാത്ത വൈയാകരണന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ശരിയാ. കാരണം നിങ്ങൾക്കൊരു വൈയാകരണമാണെങ്കിൽ ഇത് മുഴുവൻ തലയിൽ കയറ്റി വയ്ക്കും. ആ ശാസ്ത്രത്തിൽ പാണ്ഡിത്യം വേണമെന്നുള്ളത് അത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. അല്ല, ശബ്ദവിത്പത്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ലോകസുദ്ധാന്തോതി മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാകും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി പോകുന്ന പോലെ പോയി കഴിഞ്ഞു. സൂത്രവും വൃത്തിയും പ്രക്രിയൊന്നും ആലോചിച്ചില്ലെങ്കിലും ശരി, ശബ്ദം വായിച്ചു വരുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയും ചിലപ്പോൾ ആദ്യം നമുക്ക് വ്യാഖ്യാനങ്ങളുടെ സഹായം വേണ്ടി വരും. ഒരു നിരന്തരം ഭാഷ ഒരു രണ്ട് വർഷം കൈകാര്യം ചെയ്യാൻ നിരന്തരം നമുക്കിന്ന് പരസഹായമില്ലാതെ തന്നെ വായിച്ച് കാര്യങ്ങൾ ഏത് ശാസ്ത്രം എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിൽ സഹായമൊന്നും ആവശ്യമില്ല. അത് ആ രീതിയിൽ നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് 10, 15, 20 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കേണ്ട ആൾക്കാർ, പക്ഷെ 10-20 വർഷമായാലും പഠിച്ചെന്ന് തോന്നുന്നില്ല. കാരണം ഇതാണ്, അടിസ്ഥാനമുണ്ട്. പലർക്കും അതിനുള്ള താല്പര്യമൊന്നുമില്ല, ഭയമാണ്. അതുകൊണ്ട് പലരുടെയും മനസ്സിലുണ്ട് പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, എന്ത് ചെയ്യും, പരിശ്രമിച്ചു കാണല്ലോ. അതിന് ഒരു യാതൊരു അർത്ഥമുണ്ട്, ഒരു കഴമ്പുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഇപ്പോൾ ഹാത്വാന്ന് കണ്ടു കഴിഞ്ഞാൽ പഠിച്ചാലും നമുക്ക് സംശയം വരും അല്ലേ. ദത്താദേർഹിയാണോ, ജഹാദി ശക്തിയാണ്. പിന്നെ അത് തീരുമാനിക്കുന്നത് ആ സന്ദർഭമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ല, ശബ്ദം കണ്ടും സൂത്രം അറിയാമെന്ന് വെച്ച് തീരുമാനിക്കാൻ കഴിയത്തില്ല. രാമാഭ്യാം എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്താണ്, തൃതിയാണോ ചതുർഥിയാണോ പഞ്ചമിയാണോ, നമ്മൾ പഠിച്ച സൂത്രങ്ങൾ വെച്ച് തീരുമാനിക്കാൻ പറ്റില്ല. പറ്റുമോ? അതിനെ വാക്യം നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. ഇത് മൊത്തം വ്യാകരണത്തിൻ്റെ കഥ അതാണ്. പിന്നെ ചുരുക്കം ചില ആൾക്കാർ വൈയാകരണന്മാരാകാൻ വേണ്ടി കഠിനമായ പരിശ്രമം ചെയ്യുന്നു. അത് ശരിയാണ്, അവർക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷ്യമല്ലല്ലോ. എന്നെ സംബന്ധിച്ചല്ല, നിങ്ങളെ സംബന്ധിച്ച് ഇനി ലക്ഷ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, പരിശ്രമിക്കുക. വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം വേണം. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം വേണം, അല്ലെങ്കിൽ നിരാശപ്പെടിക്കൊള്ളു. അടുത്ത് വരുന്നത് സമാസേ അനഞ്ച് പൂർവേ ലെപ്. അമ്പിയ പൂർവതേ അനഞ്ഞ സമാസേ ത്വോ ലബാദേശസ്യ. ഇതും ധാരാളം പ്രയോഗത്തിലുള്ള ഒരു സംഗതിയാണ്. തുക്ക് പ്രകൃത്യ അനഞ്ഞയ്ക്കും അകർത്വ. പരിദാസാശ്രയണ നൈഹ. ത്വാ പോലെ തന്നെ വളരെ പ്രയോഗത്തിലുള്ളതാണ് ലപ്. അതിൻ്റെ എന്താണ് പറയുന്നത്? അഭിയ പൂർവ്വത്തെ പൂർവ്വതം അഭിയമായിരിക്കണം. അനഞ്ച് സമാസേ നഞ്ഞ് സമാസം വരാൻ പാടില്ല. നഞ്ഞ് എന്നുള്ള സൂത്രപ്രകാരമുള്ള സമാസം വരാൻ പാടില്ല. ത്വോ ത്വാക്ക് എന്ത് വരുന്നു? ലബാദേശ ലപ്പാദേശം വരുന്നു. അതായത് പ്രാപൂർവത്തിലുള്ള കൃതാവ് ആദ്യം എന്ത് വരുന്നു? സമാന കർത്തൃയോഹോ പൂർവകാല പ്രകാരം ത്വാവുന്നു. ഇവിടെ കുഗതി പ്രാതയ സമാസം വരുന്നു. സമാസം വന്നപ്പോ നഞ്ഞ് സമാസമല്ല. ധാതുവിന്റെ പൂർവ്വത്തിൽ അമ്മിയുണ്ട്. പ്രാ ത്വാക്ക് ലപ്പ് വരുന്നു. കൃ ത്വാക്ക് ലപ്പ് വരുമ്പോ ലപ്പിൽ യാ ശേഷിക്കുന്നു. പാ പോയി ദാ പോയി. ലാക്ക് ഇസഞ്ഞു വരുന്ന ഇങ്ങനെ ലബന്ധം എന്ന് പറയുന്നത് ഒന്നുമില്ല. ത്വാക്ക് വരുന്ന ഒരു ആദേശം, പ്രത്യേകിച്ചൊരു പ്രക്രിയ അല്ല. ത്വാക്കൊരു ആദേശം വന്നു. ത്വാക്ക് ലാ അനേകാശ സർവസ്യ സർവാദേശം വന്നു. അല്ല, പ്രത്യേകിച്ചൊരു പ്രക്രിയ അല്ല. ത്വയുടെ സ്ഥാനത്ത് എന്തോ വന്നു? യാ വന്നു. പ്രാ കൃ യാ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ധാതുവിന്റെ പൂർവത്തിൽ അമയമുണ്ടോ? അതാണൊന്നും. ആ കൂടുതലും വരുന്ന ഈ ഉപസർഗങ്ങളും മറ്റുമായിരിക്കും. നഞ്ഞ് ഇതൊക്കെയാണ് കൂടുതലും വരുന്നത്. അതിൽ നഞ്ഞ് വരാൻ പാടില്ല. നഞ്ഞ് വരുന്നതിന് ഉദാഹരണം വരും. നഞ്ഞ് വരാൻ പാടില്ല. നഞ്ച് സമാസം വരാൻ പാടില്ല. എന്ന് വെച്ചാൽ നഞ്ഞ് പൂർവ്വത്തിൽ വന്നാൽ നേരിട്ട് വരത്തില്ല, പക്ഷെ അല്ലാതെ വരാം. അപ്പോ ത്വാക്കിൽ ലപ്പ് വരും. ലപ്പിൽ പിത്ത് വച്ചിരിക്കുന്ന എന്തിനാ? പിതികൃതി തുക്ക് വന്നു. അപ്പൊ പ്രകൃ തുക്ക് വന്നു. പ്രകൃത്ത് പ്രകൃത്യ ത്വത്വസിൻ കൊസിൻ എന്താണ്? അവ്യസഞ്ജം അവ്യകൃത ഭാവേ ഭാവമാണ്. പിന്നെ പ്രകൃത്യ വരുന്നു. അപ്പോ ലബന്ധം എന്ന് പറയുന്നത് ത്വാക്കി ലപ്പ ആദേശം വന്നാണ്. അർത്ഥത്തിൽ എന്താ വ്യത്യാസം? പൂർവത്തിൽ വരുന്ന ഉപസർഗത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസങ്ങളല്ലാതെ പ്രധാനമായ അർത്ഥം അത് തന്നെ. എന്താണോ സമാന കർത്തൃയോഹോ പൂർവകാലേ. പക്ഷെ ഇവിടെ സമാസം വരുന്നുകൊണ്ട് ഉപസർഗം പൂർവത്തിൽ വരുന്നുകൊണ്ട് അങ്ങനെ വരും. ഇനി ചില സ്ഥലത്ത് നഞ്ഞുമായിട്ടും സമാസം വന്നിരിക്കുന്ന കാണാം. ഉദാഹരണം അനാദൃത്യ, ഒരു ഉദാഹരണം. ആങ് പുറത്തുള്ള ദൃദാത് ദൃങ്ങനാദര് സമാന കർത്തൃയോഹോ പൂർവകാലേ ആദൃത്വ ആദൃത്വ വരുന്നു. സമാസെ അനഞ്ഞു പൂർവ ത്വ ലപ്പ് ആദൃത്വ വന്നുകൊണ്ട് എന്ത് വരുന്നു? കോതി പ്രാതയ സമാസം വന്നു. ത്വാക്കി ലപ്പോന്ന് ആദൃയ കർസൂസ്യ പ്രതികൃതി ത്വക്ക് ആദൃത്യ. അപ്പൊ ഇവിടെ നഞ്ഞ് സമാസം വരും. എങ്ങനെ നഞ്ഞ് സൂത്രപ്രകാര സമാസം വന്നു, നല്ലോപ്പം നഞ്ഞ് ആകാരലോപിച്ച് അല്ല തസ്മാ ദുഹല വന്ന് അനാദൃത്യ എന്ന് പറഞ്ഞു. ഇങ്ങനെ വരാം. പക്ഷേ അവിടെ എന്താണ്, നേരിട്ടല്ല, ആദ്യം മറ്റേതെങ്കിലും ഒരു ഉപസർഗമായിട്ട് സമാസം വന്നിട്ട് തോക്കിലപ്പാദേശം ചെയ്തിട്ട് പിന്നെ നഞ്ഞ് സമാസം ചെയ്യാം, നേരിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള രൂപങ്ങൾ ധാരാളം കാണും. ഇനി പ്രകൃത്യ എന്ന് പറയുന്നതിന് പകരം എവിടെയെങ്കിലും പ്രകൃത്വ എന്നാണ് ഇരിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാവോ? അങ്ങനെ കൃത്വ എന്നു പ്രായമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ എന്തോരം സമാസേ അനഞ്ഞു പുറേ തൊലപ്പ് വരണം, പ്രകൃത്യാന്ന് പറഞ്ഞു. അവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പല സ്ഥലത്തും പ്രയോഗിക്കാറുണ്ട്. പ്രഭവതി അവിടെ സമാസമില്ലല്ലോ, ഉണ്ടാ ഒന്ന് തിങ്ങന്തോണം ഒന്ന് സുബന്തോണം സമാസം വരുമോ? അവിടുത്തെ ധാതു എന്ന് പറയുന്നത് എന്താണ്? അത് ആ ഭൂ എന്ന് പറയുന്ന ധാതുവിന്റെ തന്നെ അവയവമായിരിക്കുകയാണ് പ്രാ സ്വതന്ത്രമാണല്ലോ അവിടെ. അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലയിടത്ത് കോതിപ്രാദേശ സമാസം വന്നിട്ട് ലബാദേശം വരാതിരുന്നാൽ മനസ്സിലാക്കണം അവിടെ ഉപസർഗം എന്ന് പറയുന്നത് ധാത്വ അവയവമാണ്, സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സമാസം വരേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. ധാത്വ അവയവമായിട്ട് ധാതുവിന്റെ ഭാഗമായിട്ടാണ് പ്രായിരിക്കണമെങ്കിൽ അവിടെ സമാസം വരേണ്ട ആവശ്യം ഇല്ല, അതും കൂടെ ചേർന്നാണ് ധാതു. അപ്പോ അവിടെ പ്രഭൂവിൽ നിന്നാണ് ത്വ വന്നിട്ട് പ്രഭൂത്വ എന്ന് വരും. അവിടെ പിന്നെ സമാസം വന്നിട്ടില്ല, എന്തുകൊണ്ട്? അത് ധാത്വ അവയവമാണ്. അതിന് ഉപസർഗങ്ങൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഉപസർഗങ്ങൾ വരുന്നത് അങ്ങനെയും പ്രയോഗങ്ങൾ വരാം. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് തോന്നും അത് തെറ്റാണ്. തെറ്റല്ല, സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ പ്രകൃത്വന്ന് പ്രയോഗിക്കാൻ പാടില്ല. ഈ പറയുന്നതൊക്കെ എന്താണ്, അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കൊരു സാധൂകരണം പറയുന്നതാണ്, അങ്ങനെ വേണമെന്നില്ല. പാണിനിയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ പലരും പ്രയോഗിച്ചിരിക്കുന്നു, അതാണ് അപാണിനീയ പ്രയോഗങ്ങളെ സാധൂകരിക്കുക എന്ന് പറയുന്നിടത്താണ് ഇത്തരം സമാധാനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ആ ഉപസർഗം ധാതുവിന്റെ ഭാഗമായിക്കൂടാ, ധാത്വ അവയവമായിക്കൂടാ? എന്തുകൊണ്ട് ഉപസർഗവും ധാതു കൂടെ ചേർന്നൊരു ധാതു ആയിക്കൂടാ? അത് ഭൂധാതുവല്ല, അത് പ്രഭു എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അങ്ങനെ ഒരു സമാധാനം പറയും. പ്രകൃത്യ അനഞ്ഞയ്ക്കും അകൃത്വ, ഇവിടെ നഞ്ഞ് സമാസം വന്നു, കൃതാതു നിന്ന് ത്വാ വന്നു, നഞ്ഞുമായിട്ട് ചേർന്ന് നഞ്ഞ്, നഞ്ഞ് സമാസം വന്നു, നലഭവ നഞ്ഞ് ഹാകാരം ലോപിച്ചു. അപ്പൊ എന്തു പറഞ്ഞു, ഇവിടെ സൂത്രത്തിൽ അനഞ്ഞുപൂർവേ നഞ്ഞ് പൂർവത്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നഞ്ഞൊഴികെ ഉള്ളിടത്ത് വരാം എന്നാണ്. നഞ്ഞ് പൂർവത്തിൽ വന്നാൽ വരാൻ പാടില്ല, പരിദാസമാണ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, പരിദാസ ആശ്രയണ നൈഹ, ഇവിടെ വന്നില്ല സിദ്ധാന്തം ഉദയം എന്നുവെച്ചാൽ നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ലബാദേശം വന്നിട്ടില്ല എന്നർത്ഥം. പരിദാസും പ്രസിദ്ധ പ്രതിഷേധമൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വീണ്ടും അതിൽ പറയേണ്ട കാര്യമില്ല. സ്വാമി ഇവിടെ പ്രാ എന്നുള്ളത് ചേർത്തിട്ട് എന്ന് പറയാൻ വേണ്ടി ഒറ്റ വാക്കായിട്ടാണ് പറയാം. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ പ്രാ എന്നുള്ള ഉപസർഗം വിട്ടുപോയി പറയാൻ. അപ്പോ പ്രകൃത്വ വദതു എന്ന് പറയില്ലേ, അത് ഇത് ഒറ്റ വാക്ക് പ്രായം കൂടി ചേർത്ത് പറയാൻ പറയുന്നത്. ചേർക്കുന്നെങ്കിൽ നിയമം വേണ്ട, എന്ത് നിയമം അനുസരിച്ച്? ഒരാൾ സംസാരിക്കുന്ന സമയത്ത് തെറ്റ് പറ്റി, അത് എഴുതുമ്പോ തെറ്റ് പറ്റി, അപ്പൊ അത് പ്രാ എന്നുള്ളത് വിട്ടുപോയതിനെ ചേർക്കാൻ പറയുകയാണ്. അപ്പോഴും പ്രകൃത്വ എന്ന് പറയാലോ, പ്രാ എന്നുള്ള ഒരു ഉപസർഗം വിട്ടുപോയത് ചേർക്കാൻ ഒരു വാക്യത്തിൽ. അല്ല, അത് പറയുന്ന അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പ്രാ എന്ന് പറയുന്ന ശബ്ദത്തെ അനുകരിച്ചിട്ട് അതിനെ സുബന്ധമാക്കി പ്രായിതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പ്രായിതി ഉച്ചാരിയ അങ്ങനെ പറയും. അപ്പൊ അവിടെയും പ്രകൃത്വ എന്നുള്ള പ്രയോഗങ്ങൾ കാണും. അങ്ങനെ ഏത് ശബ്ദം വേണമെങ്കിലും ചെയ്യാം, ഏത് ശബ്ദത്തിന് വേണമെങ്കിലും അങ്ങനെ പറയാം. അവിടെ എല്ലാം മനസ്സിലാക്കിക്കോണം, ആ ശബ്ദങ്ങളെല്ലാം അനുകരണ ശബ്ദങ്ങളാണ്. എന്ന് വെച്ചാൽ ഗണങ്ങൾ ഏതാണ്? ഉപസർഗ ക്രിയായോഗി പ്രാദേഹ പ്രാതി എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്. ആ ഗണത്തിലെ പ്രാ ശബ്ദത്തെ ഇങ്ങോട്ട് അനുകരിച്ച് പ്രാ എന്ന് പറഞ്ഞു, ആ ശബ്ദമാണിത്. അങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, പ്രാ ഇതി കൃത്വ അങ്ങനെ അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. ഇവിടെ സിദ്ധാന്തത്തിന് വേറൊരു സൂത്രമുണ്ട്, അടുത്ത പേജിൽ 361 പേജിൽ. സാറിന് ഒരു സംശയം വരുന്നതാണ്. ലപി ലഘുപൂർവാത് ലഘുപൂർവാത് പരസ്യ നേര അയ്യാദേശ്യ ലപി ലഘുപൂർവാത് പരസ്യ നേര അയ്യാദേശ ഗണസംഖ്യാനെ നമ പ്രഹുത്വേ. ഇതൊക്കെ ധാതുക്കളാണ്, ഇവിടെ രണ്ടുദാഹരണം കൊടുത്തിട്ടുണ്ട്. വിഗണയ്യ പ്രണമയ്യ ഇതെങ്ങനെയാണ് ഈ രൂപം നമുക്ക് സംശയം വരും. ഒന്ന്, ഇതെല്ലാം ലബന്ധങ്ങളാണ്. ഈ പൂർവ്വത്തുള്ള ഗണി ഗണസംഖ്യാനയിൽ നിന്ന് ണിച്ചു വരുന്നു. ഗണസംഖ്യാനയിൽ നിന്ന് ണിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? ഗണസംഖ്യാനയിൽ നിന്ന് ണിച്ചു വന്നു കഴിഞ്ഞാൽ അതാണോ ഗണസംഖ്യാന അദന്തമാണ്. അതുകൊണ്ട് അത്തോ ലോപാകാരം ലോപിക്കും. പക്ഷെ അത് പുതായ വൃത്തി വരത്തില്ല. എന്തുകൊണ്ട്? അജപരസ്യം പൂർവ്വം ഇത് സ്ഥാനികത്വം. ഇപ്പൊ ഗണിയെന്നേ ഇരിക്കത്തുള്ളൂ. ത്വന്നു സമാന കടത്രയോഹോ പൂർവാലെ ഗണി ത്വ കോതി പ്രാതയ സമാസം വന്നു. ഇപ്പൊ എന്തു വന്നു? ഗണി വി ഗണിത്വ സമാസേ അനഞ്ഞു പൂർവേ ത്വ ലപ്പ് വി ഗണി യ ഇവിടെ ഇട്ട് വരൂ. ഇട്ട് വരുമോ? ഇട്ട് ലപ്പ് വരുന്ന ഇട്ട് വരത്തില്ല. എന്തുകൊണ്ട്? വലാതിയില്ല. ഉണ്ടോ? ഇട്ട് വരത്തില്ല. ബി ഗേണി യാ അവിടെയാണ് ഈ സൂത്രം വരുന്നത്. ലപി ലഘുപൂർവ ലഘുപൂർവ പരസ്യണേ രയാദേശ ലഘു പൂർവത്തിൽ ലഘുപൂർവത്തിലുള്ള അതിന്റെ പരത്തിൽ വെച്ച വി ഗേണ് ലഘുപൂർവത്തിലാണല്ലോ. പരസ്യണേഹി അതിന്റെ പരത്തിലിരിക്കുന്ന നീക്ക് എന്തു വരുന്നു? ഐ ആദേശം വന്നു. ഇപ്പൊ വി ഗണി യാന്നിരിക്കുന്നിടത്ത് വി ഗണയ്യ എന്നു. ഇത് പലയിടത്തും വരും. സാറിനെ പ്രയോഗിക്കുമ്പോൾ എന്താ ഇവിടെ ഈ ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് എന്ന് സംശയം. വിഗണയ്യ പ്രണമയ്യ എന്നാണ്. വിഗണിച്ചിട്ട് പ്രണമിച്ചിട്ട് എന്നാണ് അർത്ഥം. വ്യത്യാസമുണ്ട്. എന്താണ്? നിച്ചല്ല. മറ്റാളെ കൊണ്ട് നമസ്കരിപ്പിക്കുകയാണ്. ആ സ്വാർത്ഥത്തിലും വരാം. അങ്ങനെ പറയാൻ പറ്റില്ല. നിച്ചെന്ന് പറയും സ്വാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അർത്ഥം കിട്ടത്തില്ല. ഹേതുമതിച്ച പ്രകാരം വരികയാണെങ്കിൽ പ്രണമിപ്പിച്ചിട്ട് എന്ന് വരും. ഉദാഹരണം ഇപ്പൊ വിഗണ്യ വിഗണയ്യ വിഗണിപ്പിച്ചിട്ടെന്നല്ല, എന്തുകൊണ്ട് ചുരാതിയിൽ വരുന്നതാണ് വിഗണിച്ചിട്ട്, ഗണ് സ്വാർത്ഥത്തിലാണ് നിച്ച്. അപ്പൊ അത് പിന്നെ അവിടെ അർത്ഥം വരുമ്പോൾ ചിന്തിക്കണേ, സ്വാർത്ഥത്തിലാണോ പ്രേരണാർത്ഥത്തിലാണോ, അതനുസരിച്ച് ഏത് ധാതുവിൽ നിന്നും സ്വാർത്ഥത്തിൽ നിച്ച് വരാം, ഏത് ധാതുവിൽ നിന്നും. ഇവിടെ പ്രണാമ അവിടെ അങ്ങനെ തന്നെ എന്തുവന്നു നിച്ചു വന്നു. ഇത് ഹ്രസ്വം വരും, മിതാം ഹ്രസ്വ പ്രകാരം ഹ്രസ്വം വരുന്നുണ്ട്. ഉപദാവൃദ്ധി വന്നാൽ ഹ്രസ്വം വരും. അപ്പോൾ പ്രണാമ നത്തും വന്നു, പ്രണാമ പരത്തിൽ വന്നു, ലപ്പ് വന്നു, പ്രണാമി പ്രണാമി ത്വാക്ക് ലപ്പ് വന്നു, അയ്യാദേശം വന്നു, ലപ്പിലക്ക് പൂർവ പ്രണാമയ്യ. ഇത് ഇരട്ടിപ്പാണോ എന്നാണ് സംശയം വരുന്നതാണ്. അതൊരു ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ എങ്ങന്തത്തിന്റെ ഒരു രൂപം കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രഭേദിതവ്യ പ്രഭേദിതയ്യ ഇത് എങ്ങാണ് ദത്വം വന്നു, ഗുണോ എങ്കിലൊക്കെ അഭ്യാസത്തിന് ഗുണം വന്നു. യസ്യ അതിന്റെ പ്രക്രിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? യസ്യ ഹലഹ യകാരൻ ലഭിച്ച് അത് ലഭിച്ച് ത്വക്കി ലപ്പ് വന്നു, നീ കയ്യാദേശം വന്നു, പ്രഭേദി തയ്യ എന്ന് പറഞ്ഞു. ഏതിൽ നിന്നും വരാം? ലഘുപുറവും സമ്പ്രധാര്യ അവിടെ വരുന്നില്ല. സമ്പ്രധാര്യ നിജന്തമാണ്, വൃദ്ധി വന്നു, ധാരി എന്ന് വന്നു, ലപ്പ് വന്നു, ധാരി വന്നു. നേരണ്ട് നീലോപിച്ചുപോയി. പ്രധാര്യ ധാരിയ ധാരി അണീലോപിച്ച ധാര്യ അത് അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് വരുന്ന സൂത്രം അഭീഷ്ണിയെ നമുലിച്ച പൗനഃപുണ്യദ്യോതി പൂർവവിഷയെ നമുലിസ്യ ത്വാച ദിത്വം സ്മാരം സ്മാര നമതി ശിവം സ്മൃത്വാ സ്മൃത്വാ നമതി ശിവം പായം പായം തൃപ്യതി ഭോജം ഭോജം തൃപ്യതി ശ്രാവം ശ്രാവം ചിന്തയതി. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ക്രിയകൾ കൂടെ ചേർത്തോണം ഇങ്ങനെ വരുന്നിടത്തല്ല. എന്തുകൊണ്ട്? സമാന കർത്തൃകയോഹോ പൂർവകാലേ. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അഭീഷ്ണ്യം എന്നുവെച്ചാൽ പൗനഃപുണ്യം ആവർത്തനം. അഭീഷ്ണ്യത്തിന്റെ അർത്ഥം അതാണ്. ആവർത്തനത്തെ ദ്യോതിപ്പിക്കുമ്പോൾ സമാന കർത്തൃയോ പൂർവകാലേ, പൂർവകാലത്തുള്ള ധാതുവിൽ നിന്ന് ഇവിടെ എന്ത് വരുന്നു? നമുൽ വരുന്നു. നമുൽ ത്വായും വരാം. ഇവിടെ സ്മൃ ചിന്തായ സ്മൃതിയിൽ നിന്നെന്ത് വരുന്നു? നമ്മൽ വന്നു. നമ്മൾ ശേഷിക്കുന്ന എന്താ? അം ഏ സൂത്രം വരുന്നു? അച്ചോഞ്ഞണതി നിത്തായോണ്ട് വൃദ്ധിരപരം വന്ന സ്മാരകം സ്മാരം എന്ന് വന്നു. സ്മൃത ധാതു നിന്ന് നമ്മൾ വന്ന് നമ്മൾ അമ്മി ശേഷിച്ചു പൂർവത്തിൽ വൃദ്ധി രപരം വന്ന് സ്മാര അം സ്മാരം കൃന്നേ എന്താ മാന്തമായോണ്ട് എന്തായി അമ്മിയുമായി അമ്മിയകൃതോ ഭാവി അതെല്ലാം സ്മാരം എന്ന് വരുന്നു. ഇത് അഭീഷണിത്തെ കാണിക്കുകയാണ്, പൗനഃപുണ്യം ആവൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് സ്മാരം സ്മാരം നമ്മതി ശിവൻ സ്മരിച്ച് സ്മരിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ശിവനെ നമിക്കുന്നു. അപ്പോ സമാന കർത്തൃയോ പൂർവകാല ക്രിയണന്ത് പൂർവകാല ക്രിയ ത്വയാണ് സ്മരണം. ഇവിടെ ആഭീഷണീയത്തിൽ വന്നതുകൊണ്ട് ദിത്വം വരും. അതാണ് ലഘുസിദ്ധാന്തപതി കൊടുത്തിരിക്കുന്ന അടുത്ത സൂത്രം. എന്താണ് നിത്യവീപ്സ്യോഹോ? എന്താണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത്? ആഭീഷണീയ ബീപ്സായ ചോത്തെ പദത്തെ ദിത്വം സ്യാ. ആഭീഷണ്യം എന്ന് വെച്ചാൽ ആവൃത്തിയെ കാണിക്കുകയാണെങ്കിൽ നിത്യത്തിന്റെ അർത്ഥമാണ് വീപ്സ വ്യാപ്തമിച്ച വ്യാപ്തി. ആത്മപ്രീതം ഈ തിങ്ങൾ പഠിച്ച സൂത്രം അതിനാണ് വീപ്സ വരുന്നത്. സന്നന്ദം വരുമ്പോൾ വീപ്സ അത്ര ലോകവും അഭ്യാസ അഭ്യാസ ലോകം വന്ന് ആപ്പ് ധാതുവിൽ സന്മന്ന വരും. ഈപ്സ എന്ന് വരും, വി വരുമ്പോ മീപ്സ. ആത്മപ്രീതം ഈ അത്ര ലോകവും അഭ്യാസ വ്യാപ്തി. അപ്പൊ വ്യാപിക്കുക എന്നുള്ള അർത്ഥം ഒരുപാട് എണ്ണത്തിൽ വ്യാപിക്കുക എന്നുള്ള അർത്ഥത്തിലും ആവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലും ഒരു പദത്തിന് ദിത്വം വരും. ദിത്വം എന്ന് പറഞ്ഞാൽ ദിത്വത്തിന്റെ രണ്ടർത്ഥമാണ് വ്യാകരണത്തിൽ പറയുന്നത്. ഒന്ന്, ആ പദത്തെ രണ്ടു ഗുണം ഉച്ചരിക്കുക. മറ്റൊന്ന്, ആ പദത്തിന്റെ സ്ഥാനത്ത് അതേ പദം രണ്ടെണ്ണം ആദേശം വരും. ആ പദത്തിന്റെ സ്ഥാനത്ത് തന്നെ അത് രണ്ടെണ്ണം ആദേശമായി വന്നു. അപ്പൊ എത്ര എണ്ണം കാണും? മൂന്ന് കാണത്തില്ലേ, രണ്ടേ ഉള്ളൂ. അതിന്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് രണ്ടേ വരും, മൂന്ന് വരത്തില്ല. രണ്ടായാലും എന്തുവരെ രണ്ടെണ്ണം കാണും. അപ്പോ അത് പ്രകാരം ഇവിടെ എന്ത് ചെയ്തു? സ്മാരം സ്മാരം. ഇവിടെ ആഭീഷണത്തിൽ വന്നുകൊണ്ട് എന്താണ് ഇവിടെ എന്താണ് വൃക്ഷം വൃക്ഷം പ്രതി സിഞ്ചതി. അവിടെയൊക്കെ എന്താണ് വീപ്സ എല്ലാ വൃക്ഷങ്ങളെയും നനയ്ക്കുന്നു. അതുകൊണ്ട് വൃക്ഷത്തിന് എന്ത് ചെയ്തു? ദിത്വം വന്നു. വൃക്ഷം വൃക്ഷം ആണ് നിത്യവീപ്സയോ. സ്മൃത്വ സ്മൃത്വ ഇവിടെ ത്വയും പ്രയോഗിക്കാം. പ്രയോഗിച്ച സ്മൃത്വ എന്ന് വരും. പായം പായം പാ പാനെ ആഭീഷണി നമ്മൾ വന്നു. പാ അമ്മെന്ന രീമേ സൂത്രം വരുന്നു, പഠിച്ചതാണ്. ആത്തോ യുക് ചിൺകർത്തോഹോ നിത്തായിട്ടുള്ള കൃത്ത് പരവിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? പായ് അമ്പായം നിത്യവീപ്സയോ ദിത്വം വരുമ്പം പായം പായം കുടിച്ചു കുടിച്ച് കുടിച്ചു കുടിച്ച് പായം പായം മറിയതേ കുടിച്ചു കുടിച്ച് ചാകുന്നു. അങ്ങനെ പറയാറുണ്ടല്ലോ. ഭുജപാലന അഭ്യവാരയോ നമ്മൾ വന്നു. ഭുജ് അം ഇവിടെ എന്ത് ചെയ്തു? ഉപധ ഗുണം വന്നു. ഭോജ് അം ഭോജം നിത്യവിസ്യഹോ ദിത്വം വന്നു. ഭോജം ഭോജം തിന്ന് തിന്ന് എന്താണ് സ്വപിതി ഉറങ്ങുന്നു. ശ്രാവം ശ്രാവം ശ്രുശ്രവണേ നമ്മളിൽ അമ്മ വന്നപ്പോ എന്ത് ചെയ്തു? അച്ഛനെ വൃത്തി വന്ന് ആവാദേശം വന്ന് ശ്രാവ് അംശ്രാവം നിത്യവിശേദിത്വം വന്നപ്പോ ശ്രാവം ശ്രാവം ശ്രാവം ശ്രാവം സ്വപിതി വ്യാകരണം കേട്ട് കേട്ട് ഉറങ്ങുന്നു. ഇവിടെയൊക്കെ വേറൊന്നുകൂടിയുണ്ട്, സ്മാരം പ്രമേജന്ധാവ്യസഞ്ജ, അതുകൊണ്ട് തന്നെ പദസഞ്ജ, അതുകൊണ്ട് തന്നെ സ്വാദ്യുത്പത്തി പദമായി, അവ്യാദാസുസു ലോപിച്ചു പദാന്തമായി, അതുകൊണ്ട് മൂ അനുസ്വാരം വരാം, അനുസ്വാരം വരാം, അനുസ്മാരം മുതന്തായി അനുസ്വാരമായി പദാന്തമല്ലേ, വാ പദാന്തസ്യം വരാം, അതെല്ലാം വരാം. അടുത്തു വരുന്ന സൂത്രം, അന്യഥ ഏവം കഥം ഇത്ഥം സു സിദ്ധ അപ്രയോഗിച്ചേ, അന്യഥ ഏവം കഥം ഇത്ഥം സു സിദ്ധ അപ്രയോഗിച്ചേ, അന്യഥ ഏവം കഥം ഇത്ഥം സു സിദ്ധ അപ്രയോഗിച്ചേ. ഇവിടെയും ഇരിക്കുന്ന സൂത്രം നമ്മൾ തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേകത, യേശു കൃഞ്ഞോ നമ്മൾ സ്യാ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മൾ വരുന്നത് കൃഞ്ഞ ധാതു എന്നാണ്, മറ്റുള്ള ഇന്നൊന്നുമല്ല. പിന്നെ എന്താ പ്രത്യേകത? സിദ്ധോ അപ്രയോഗോ അസ്യ ഏവം ഭൂതശ്ചേത് കൃഞ്ഞ്, വർദ്ധത്വാ പ്രയോഗ അനർഹ ഇത്യർത്ഥ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശബ്ദസാധുത്വത്തിന് വേണ്ടി മാത്രമാണ് ഈ നമ്മൾ വരുന്നത്, വേണമെങ്കിൽ ഒരു തമാശയെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? ഇവിടെ ഉദാഹരണം, അന്യഥാകാരം ഭുങ്തേ, അന്യഥാപൂർവത്തിലിരിക്കുമ്പോൾ കൃഞ്ഞ ധാതുവിൽ നിന്ന് നമ്മൾ വന്നു, ബാക്കി പ്രക്രിയയൊക്കെ നമുക്കറിയാം എന്താണ്. അന്യഥാകാരം വന്നു ഒന്നു, അന്യഥാകാരം ഭുങ്തേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്യഥാഭുങ്തേ എന്നാണ്. എങ്ങനെയാണോ ഭക്ഷണം കഴിക്കേണ്ട ആ രീതിയിലല്ല കഴിക്കുന്നത്, ഇരുന്ന് കഴിക്കേണ്ടതിന് വരെ കിടന്ന് കഴിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പറയുന്നത് എന്താണ്, അന്യഥാകാരം ഭുങ്തേ. അന്യഥാകാരം ഭുങ്തേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്യഥാഭുങ്തേ എന്ന്. എന്നാ പിന്നെ അത് പറഞ്ഞാൽ പോരെ, അന്യഥാകാരം ഭുങ്തേ എന്നെന്തിനു പറയണം? പറയുന്നു ഇവിടെ അന്യഥയ്ക്ക് ശേഷം കാരം എന്ന് ചേർത്തതുകൊണ്ട് വിശേഷിച്ച അർത്ഥമൊന്നുമില്ല. അതിനാണ് പറയുന്നത് സിദ്ധ അപ്രയോഗം. അപ്രയോഗം സിദ്ധമാണെങ്കിലേ അവിടെ നമ്മൾ പ്രയോഗിക്കുക, എന്നുവെച്ചാൽ ഇത് പ്രയോജനമില്ലെങ്കിൽ മാത്രം. നമ്മൾ ചേർത്തതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിൽ കൃഞ്ഞ ധാതുവിൽ നിന്ന് നമ്മൾ പ്രയോഗിക്കാം. പ്രയോജനമില്ലാതെ, പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്, ആ പ്രയോഗം കൊണ്ട് വിശേഷിച്ച അർത്ഥമൊന്നും കിട്ടുന്നില്ല, എന്നാൽ പ്രയോഗത്തെ സാധൂകരിക്കണം. അന്യതാഭുങ്തേ എന്ന് പറയുന്നതിന് പകരം ചിലരെന്ത് പറയുന്നു, അന്യതാകാരം ഭുങ്തേ എന്ന് പറയുന്നു. ആ കാരം ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് പുനരുക്തി പോലെ, പുനരുക്തി വരുമല്ലോ പ്രയോജനമില്ലാതെ. പോസ്റ്റ് തൂണം എന്ന് പറയുന്നു, പോസ്റ്റേണിന് തൂണം എന്നാലും പറയുന്നു പോസ്റ്റ് തൂണം. എന്നാ പോസ്റ്റ് തൂണെന്ന് പറയുന്ന ശിഷ്ടന്മാർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണ്ടിവരും? സൂത്രം ഉണ്ടാക്കേണ്ടി വരും. എന്ത് സൂത്രം ഉണ്ടാക്കും? പോസ്റ്റ് ദിത്വം വന്നു, പോസ്റ്റ് പോസ്റ്റ്, രണ്ടാമത്തെ പോസ്റ്റിന് തൂണാദേശം വന്നു, പോസ്റ്റ് തൂണും. ഇതുപോലെ ഒരു പരിപാടി, വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെയും വ്യാകരണത്തിൽ ചില സംഗതികൾ ചെയ്യുന്നു എന്നാണ്. അതാണ് ഇവിടെ പ്രതി പറഞ്ഞിരിക്കുന്നത്. യേശു കുറിഞ്ഞോ നമ്മൾ സ്യാ, ഇവയെല്ലാം ഉപപദമായിരിക്കും. ഏതൊക്കെയാണ്? അന്യഥ, ഏവം, കഥം, ഇത്ഥം, ഈ നാല് ശബ്ദങ്ങളും ഉപപദമായിരിക്കുമ്പോൾ ഇവിടെ എല്ലാം ഉപപദസമാസം വരും. കുറിഞ്ഞോ, കുറിഞ്ഞ ധാതുവിൽ നിന്ന് നമ്മൾ വരുന്നു. സിദ്ധോ അപ്രയോഗം എന്ന് പറയുന്നതിനെ പറയുന്നത് സിദ്ധോ അപ്രയോഗോ അസ്യ ഏവം ഭൂത സ്റ്റേ കൃഞ്ഞ. ഇങ്ങനെയുള്ള കൃഞ്ഞിന്റെ അപ്രയോഗം സിദ്ധമാണ്. എന്നുവെച്ചാൽ പ്രയോഗ ശൂന്യത, പ്രയോഗിച്ചിട്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല എന്ന് സിദ്ധമായിരിക്കുന്നു. അർത്ഥശൂന്യമായി പ്രയോഗിക്കുന്നു എന്നെല്ലാം പറയാം. എന്തുകൊണ്ട്? ഇതുകൊണ്ട് വിശേഷിച്ചൊരർത്ഥം കിട്ടുന്നില്ല. പറയുന്നു വ്യർത്ഥത്വാത് പ്രയോഗ അനർഹ, വ്യർത്ഥമായതുകൊണ്ട് ഇവിടെ പ്രയോഗിക്കാനർഹം ഇതില്ല. എന്നാലും ശിഷ്ടന്മാർ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ശബ്ദസാധുത്വത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അന്യഥാകാരം, ഏവംകാരം, കഥംകാരം, ഇത്ഥംകാരം, എല്ലാം ഈ അവയങ്ങൾ ബോധമായിരുന്നപ്പോൾ എല്ലായിടത്തും കരഞ്ഞിൽ നിന്ന് നമ്മൾ വന്നു. ഭുങ്ക്തെ, ഈ കാരത്തിന് പ്രയോജനമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതുകൂടെ പറഞ്ഞത്. എന്താണ് ഇത്ഥം ഭുങ്ക്തെ ഇത്യർത്ഥ? അന്യഥാകാരം ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ അന്യഥാ ഭുങ്ക്തെ, ഏവംകാരം ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ ഏവം ഭുങ്ക്തെ, കഥംകാരം ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ കഥം ഭുങ്ക്തെ, ഇത്ഥംകാരം ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ ഇത്ഥം ഭുങ്ക്തെ. ഇത്രയേ ഉള്ളൂ. അടുത്ത വാക്യത്തിൽ കൃത്വാനും കൂടി ചേർക്കുന്നുണ്ടല്ലോ. ശിരോ അന്യഥ കൃത്വാഭുക്തി എന്ന് ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത് സിദ്ധ ഇരിക്കും എന്നാണ്. അതായത് പ്രയോജനമില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് അല്ലേ. ഇനി പറയണം ശിരോ അന്യഥ കൃത്വാഭുക്തി. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിയാൻ തുടങ്ങിയപ്പോൾ അവൻ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് കഴിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? അവിടെ കൃ ധാതുവിൽ നിന്ന് ത്വാവുന്നു എന്നുവെച്ചാ അങ്ങനെ പ്രയോഗിക്കുന്നതിനൊരു അർത്ഥമുണ്ട്. അന്യതാഭുക്തി എന്ന് പറയുന്നിടത്ത് അന്യതാ കൃത്വാഭുക്തി, അവിടെ അന്യതാഭുക്തി എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ അവിടെ അന്യതാകാരം ഭുക്തി എന്ന് പ്രയോഗിക്കാൻ പാടില്ല. അവിടെ അന്യത കൃത്വാഭുങ്ക എന്ന് തന്നെ പ്രയോഗിക്കണം. എന്ന് വെച്ചാൽ അവിടെ അന്യത പൂർവ്വത്തിലിരിക്കുമ്പോൾ കൃഞ്ഞ ധാതുവിൽ നിന്ന് നമ്മൾ വരത്തില്ല, പിന്നെ എന്തുവരും? ത്വാവരും. കാരണം ഈ പ്രയോഗത്തിന് അർത്ഥമുണ്ട്. അവിടെ അന്യത കൃത്വാഭുങ്ക എന്ന് പറഞ്ഞാൽ അന്യതാഭുങ്ക എന്നല്ല അർത്ഥം. വിശേഷ ഒരർത്ഥം പറയുന്നത് എന്താണോ? അന്യത ശിരഹ കൃത്വ എന്നാണ്. ശിരസിനെ മറ്റൊരു തരത്തിൽ വച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഇവിടെ കൃഞ്ഞിന് അർത്ഥമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മളല്ല വരുന്നത്, ത്വായാണ്. അപ്പൊ ഇവിടെ വെറും അന്യഥാ ഭുക്തി എന്നല്ല അർത്ഥം. പിന്നെയോ? അന്യഥാ ശിരഹ കൃത്വ എന്നർത്ഥം. അന്യതാകാരം ഒരാൾ ഉപയോഗിച്ചാലും ഇതേ അർത്ഥം തന്നെ നമ്മൾ ഗ്രഹിച്ചോളണം അല്ലേ? അന്യതാകാരം ഭുക്തി എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെ ഗ്രഹിച്ചോളണം അല്ലേ? എങ്ങനെ? ആരെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? അന്യതാകാരം ഭുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യതാകാരം ഭുക്തി എന്ന് ആരെങ്കിലും പ്രയോഗിച്ചാൽ അന്യതാ ഭുക്തി എന്നേ ഉള്ളൂ. ഈ അർത്ഥം ഗ്രഹിക്കാൻ പാടില്ല. ശിരോ അന്യതാ കൃത്വ ഭുക്തി എന്ന് ഗ്രഹിക്കണ്ടേ? ശിരോ അന്യതാ കൃത്വ ഭുക്തി എന്നാണെങ്കിൽ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നു. അതിന് അന്യതാകാരം ഭുക്തി എന്ന് പറയാൻ പാടില്ല. ഒരാൾ ഉദ്ദേശിച്ചത് ശിരസ് മറ്റൊരു തരത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നാണെങ്കിൽ അന്യതാകാരം എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടത്തില്ല. എന്തുകൊണ്ട് അന്യതാകാരം എന്ന് പറഞ്ഞാൽ അന്യതാഭുക്തി തന്നെയേ ഉള്ളൂ. അത് ശിരസ് വെച്ചെന്നോ കാല് വെച്ചെന്നോ കൈ വെച്ചെന്നോ എന്ന് പറയാൻ അർത്ഥമില്ല. അന്യതാഭുക്തി അത്രയേ ഉള്ളൂ. മറ്റൊരു തരത്തിൽ ഭക്ഷിക്കുന്നു. ഇതങ്ങനെയല്ല, വിശേഷ അർത്ഥമുണ്ട്. ഇയാളെ പറയുന്നത് എന്താണ്? ശിരസിനെ മറ്റു രീതി വെച്ച് ഭക്ഷിക്കുന്നു. ഈ അർത്ഥം അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ അതിൽ നിന്നൊരു ഒന്ന് കിട്ടും. എന്താണ്? അയാൾ നേരെ ജോയല്ല ഭക്ഷിക്കുന്നത്, അത് കിട്ടും. പക്ഷേ ഈ അർത്ഥം കിട്ടത്തില്ല. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.